ലാലി ലാലി ലാലി ലാലി ലാലി വരം തന്ന സ്വാമിക്ക് പദമാന ലാലി രാജാദി രാജനക്ക് ഇതമാന ലാലി വരം തന്ന സ്വാമിക്ക് പദമാന ലാലി രാജാദി രാജനക്ക് ഇതമാന ലാലി കുറുമ്പാന കണ്ണനക്ക് ராஜாதி ராஜனுக்கு இதமான லாலி ஹரி